പ്രകാരം നിർഹേതുകമായി കാണപ്പെടുന്നു. അത് അവിചാരദശയിൽ കാണും ജലം പോലെ തോന്നുന്നതല്ലാതെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രപഞ്ചം അവിചാരദശയിൽ അത് വിശദീകരിച്ചാണ് കനൽ ജലം പോലെ തോന്നുന്നതല്ലാതെ വിചാരിച്ചു നോക്കുമ്പോൾ എങ്ങനെയാണ് വിചാരിക്കുന്നതെന്ന് പറയും. ഇതെല്ലാം ശുദ്ധചിത്തായി തന്നെ വിളങ്ങുന്നു. ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം കേവലം ശുദ്ധചിത്തായി തന്നെ നിൽക്കുന്നു. അതെങ്ങനെയെന്നാൽ ഉദാഹരണം പറയുന്നു. ഒരു കയറ്റിൻ കണ്ടത്തിൽ കല്പിതമായിരിക്കുന്ന നാഗം വെളിച്ചം വരുമ്പോൾ അധിഷ്ഠാനമായ കയറ്റിൽ തന്നെ മറയും എന്ന് പറഞ്ഞാൽ കയറ്റിൽ മറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ കാണുന്നില്ല എന്നർത്ഥം. കയറ്റിൽ മറയുക എന്ന് പറഞ്ഞാൽ അത് അപ്രത്യക്ഷമാകും, കയറേ ഉള്ളൂ. അപ്പോ മറയുക, നാഗത്തെ സർപ്പത്തെ കാണുക എന്ന് പറയുന്ന ഒരു ബോധം, കയറിനെ കാണുക എന്ന് പറയുന്നത് മറ്റൊരു ബോധം. അപ്പൊ സർപ്പം കയറിൽ മറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കയറെന്ന് പറയുന്ന സാധനത്തിനകത്തേക്ക് സർപ്പം കയറിപ്പോയി എന്നല്ല. സർപ്പം എന്താണ്? ദ്വാരത്തിൽ കയറിപ്പോകുമ്പോൾ കയറിലേക്ക് കയറി സാധാരണ സർപ്പം എങ്ങനെ മറയുന്നത്? ഞങ്ങളും ദ്വാരത്തിൽ കയറിയാൽ മറയും. അതുപോലെ സർപ്പം കയറിൽ മറയുന്നു എന്ന് പറഞ്ഞാൽ സർപ്പബോധത്തിന് പകരം കയറിന്റെ ബോധം വരുന്നു അത്രേ. അതാണ് മറയുക എന്ന് പറയും. കാരണം കല്പിതമായിരിക്കുന്ന വസ്തു അത് ഇല്ലാത്തതാണ്. സർപ്പം എന്ന് പറയുന്നത് അങ്ങനെ ഇല്ല, ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന് ഇരിക്കുന്നതിന് ഒരു പ്രത്യേക സ്ഥലം ആവശ്യമില്ല. സാധാരണ സർപ്പമാണെങ്കിൽ അതിന് കിടക്കാൻ ഒരു സ്ഥലം വേണം. ഇതിനാണെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്തിന്റെ ആവശ്യമില്ല, കാരണം അത് ഇല്ലാത്തതാണ്. അപ്പൊ അത് സ്ഥിതി ചെയ്യുന്നവിടെ കാണുന്നവന്റെ ബോധത്തിലാണ്. അപ്പൊ സർപ്പബോധം പോയി, അവിടെ കയറിന്റെ ബോധം വന്നു. അതാണ് അധിഷ്ഠാനമായ കയറ്റിൽ മറയും. അപ്പോൾ മുമ്പിൽ ഇത് നാഗം എന്നിങ്ങനെ ഇതമ്പൃത്തിയാൽ ഗ്രഹിക്കപ്പെട്ടിരുന്ന കൽപ്പനാ നാഗത്തിൽ നിന്ന് വിട്ട് കണ്ണ് ആ കയറ്റിൽ തന്നെ പറ്റി നിന്നു വിളങ്ങുന്നതുപോലെ. ഇതാണ് അറിവിൽ വ്യത്യാസം വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ മുമ്പിൽ എന്ന് പറഞ്ഞാൽ സർപ്പത്തെ കണ്ടുകൊണ്ടിരുന്ന ആ സമയത്ത് ഇത് നാഗം എന്നിങ്ങനെ ഇതമ്പൃത്തിയാൽ ഗ്രഹിക്കപ്പെട്ടു. ഇതമൃത്തി ഇത് എന്നുള്ള ബോധം, ഇതമൃത്തി എന്ന് പറഞ്ഞാൽ ഇത് എന്നുള്ള ബോധം, ഇതാ സർപ്പം എന്ന് പറയും. അതാണ് ഇതമൃത്തി. ഇതാ ഇവിടെ ഒരു സർപ്പം എന്ന് നമ്മൾക്ക് അനുഭവം ഉണ്ടാകുന്നോണ്ട് പറയും. അപ്പൊ ആ അനുഭവത്തെയാണ് എന്ത് പറയുന്നത്? ഇതമൃത്തി. ഇതാ ഇവിടെ ഒരു സർപ്പം എന്നുള്ള അനുഭവം. അപ്പോ ഇത് നാഗം എന്നിങ്ങനെ ഇതമ്പൃത്തിയാൽ ഗ്രഹിക്കപ്പെട്ടിരുന്ന കൽപ്പനാണ്. ഇതമ്പൃത്തി ഇത് നാഗം എന്ന് ഗ്രഹിക്കുന്ന എന്നറിയുന്ന, ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അറിയുന്ന. അപ്പൊ അറിയുമ്പോ എന്ത് ചെയ്യുന്നു? കണ്ണ് കാണുന്നത് ആ കൽപ്പനാ നാഗത്തെയാണ്. ആ കൽപ്പനാ നാഗത്തിൽ നിന്ന് വിട്ട് എന്ന് പറഞ്ഞാൽ അത് മറയുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ അധിഷ്ഠാനമായ കയറ്റിൽ തന്നെ മറയും. മറയുമ്പോൾ അതാണ് കൽപ്പനാ നാഗത്തിൽ നിന്ന് വിട്ട് കണ്ണാ കയറ്റിൽ തന്നെ പറ്റി നിന്ന് വിളങ്ങുന്നത് പോലെ. എന്ന് വെച്ചാൽ കണ്ണ് കയറിനെ കാണുന്നത് പോലെ. കണ്ണ് കാണുന്നു എന്ന് പറഞ്ഞാൽ കണ്ണ് കൊണ്ട് നോക്കി മനസ്സിൽ അറിയുന്നു. ശരിക്കും കണ്ണല്ല കാണുന്നത്, മനസ്സാണ്. കണ്ണ് മുമ്പ് കണ്ണ് ആ കയറുമായിട്ട് കണ്ണിന്റെ സന്നികർഷം ഉണ്ടായി, ബന്ധം ഉണ്ടായി. അപ്പൊ കണ്ണ് കാണുന്നു എന്ന് പറഞ്ഞ അതിനർത്ഥം എന്താണ്? കണ്ണിന് ആ വസ്തുവായിട്ട് സംബന്ധം ഉണ്ടായി എന്നേ ഉള്ളൂ. കണ്ണ് ആ കയറ്റിൽ തന്നെ പറ്റി നിന്ന് വിളങ്ങുന്നു എന്ന് വെച്ചാൽ കണ്ണനും ആ കയറുമായിട്ട് സംബന്ധമുണ്ടായി, മനസ്സിൽ കയറെന്നുള്ള ബോധമുണ്ടാകുന്നു. അതാണ് കണ്ണ് ആ കയറ്റിൽ തന്നെ പറ്റി നിന്നു എന്ന് പറയുന്നത്. എന്താണ് സന്നികർഷം? കണ്ണിന് കയറുമായിട്ടുണ്ടാകുന്ന സന്നികർഷത്തെയാണ് എന്ന് പറയുന്നത്. കണ്ണ് ആ കയറ്റിൽ തന്നെ പറ്റി നിന്ന് വിളങ്ങുന്നു എന്ന് വെച്ചാൽ ഉള്ളിൽ അറിവുണ്ടാകുന്നു. വിളങ്ങുന്ന എന്താണ് ഉള്ളിൽ? കയറ് വിളങ്ങുന്നു എന്ന് വെച്ചാൽ കയറെന്നുള്ള ബോധം ഉള്ളിൽ ഉണ്ടാകുന്നു എന്നർത്ഥം. അപ്പൊ ഈ രണ്ടിനും, ഒന്ന് സർപ്പത്തെ കാണുമ്പം എന്താ സംഭവിച്ചിരുന്നത്, പിന്നെ കയറിനെ കണ്ടപ്പോ എന്ത് സംഭവിച്ചു, സർപ്പത്തെ കണ്ടപ്പോ ഉള്ളിൽ സർപ്പം എന്നുള്ള അറിവുണ്ടായി, കയറിനെ കണ്ടപ്പോ ഉള്ളിൽ കയറെന്നുള്ള അനുഭവം ഉണ്ടായി. സാറിന് കാണുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശിക്കുന്ന അറിയുക എന്നാണ്. നമ്മൾ കാണുക എന്ന് പറയുന്നു, ഞാൻ പുസ്തകത്തെ കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ പുസ്തകത്തെ അറിയുന്നു. അത് കണ്ണിനെ ഉപയോഗിച്ച് അറിയുന്നോണ്ട് പറയുന്നു കാണുന്നു. കണ്ണിന്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്? ഇതുമായിട്ട് എന്റെ മനസ്സിനൊരു ബന്ധത്തെ ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. അത്രയാണ് കണ്ണിന്റെ ജോലി. ഉള്ളിലറിവുണ്ടാകും. ഇപ്പൊ രണ്ട് കാര്യങ്ങളുമാണ് ഇവിടെ വരുന്നത്. കൊച്ച് നിന്ന് വിളങ്ങുന്നത് പോലെ ഇനി നേരത്തെ പറഞ്ഞു വിചാരത്തെ കുറിച്ച്. ഇങ്ങനെയാണോ വിചാരിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം ശുദ്ധചിത്തായി തന്നെ വിളങ്ങുന്നു എന്ന് പറഞ്ഞു. അതിനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. വിചാരദശയിൽ കാണപ്പെടുന്ന ഈ ശരീരാദി പ്രപഞ്ചം മുഴുവനും അവിചാരദശ, അത് നേരത്തെ വിശദീകരിച്ചാണ്. സാധാരണ മനുഷ്യന്റെ അവസ്ഥയാണ് എന്താ വിചാരദശ. കാണപ്പെടുന്ന ഈ ശരീരാദി പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ശരീരം മുതലെല്ലാം പ്രപഞ്ചമാണ്. പ്രകാരം നിഷ്കാരണമായി അഖണ്ഡ ചിന്മാത്രമായിരിക്കുന്ന ബ്രഹ്മത്തിൽ ഇരിക്കുന്നതിന് ഒരിക്കലും അവകാശമില്ല. ഈ പ്രപഞ്ചം, ഇങ്ങനെ കാണപ്പെടുന്ന ഈ പ്രപഞ്ചത്തിന് കാരണമില്ല. പ്രപഞ്ച ഇത്തരത്തിൽ ഇങ്ങനെ അനുഭവപ്പെടുന്നതിന് കാരണം പറയാൻ ഇല്ല. അത് പറയുന്നത് എന്താണ്? നിഷ്കാരണമാണ്. കാരണം കാരണമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഇത് കൽപ്പിതമാണ്. കൽപ്പിതമായിരിക്കുന്ന ഒന്നിന് കൽപ്പിതമായൊരു കാരണമുണ്ടെന്ന് പറഞ്ഞാൽ അനവസ്ഥാദോഷം വരും. ആ കാരണത്തിന്റെ കാരണമെന്ത്, ആ കാരണത്തിന്റെ കാരണമെന്ത്, അങ്ങനെ ചിന്തിച്ചു പോയാൽ അനവസ്ഥാദോഷം വരും. ഇനി കൽപ്പിതമായ പ്രപഞ്ചത്തിന് സത്യമായൊരു കാരണമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം എന്താണ്? കാരണവും കാര്യവും ഒരേപോലെ ഇരിക്കണം. അപ്പോ ആ ഈ കൽപ്പിതമായ ഈ പ്രപഞ്ചത്തിന് സത്യമായൊരു കാരണം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രപഞ്ചവും സത്യമായി. അങ്ങനെ ഒരു യുക്തി, അങ്ങനെ ഒരു യുക്തിയിലൂടെ പറയുന്നതാണ്. അങ്ങനെ ചിന്തിക്കാൻ ഒരാൾക്ക് പ്രപഞ്ചത്തിന് കാരണം മായ എന്നൊക്കെ പറയും. മായ എന്ന് പറയുമ്പോഴും എന്താ പറയുന്നത്? വിദ്യതേ യാസ മായ, ഇല്ലാത്തതാണെന്ന്. അപ്പോ അങ്ങനെ ഒരു കാരണം പറയാൻ പറ്റില്ല, യുക്തിയുക്തമായ ഒരു കാരണം പറയാൻ പറ്റില്ല. പിന്നെ എന്താണോ കാരണമായി പറയുന്നത് അത് യുക്തിയില്ലാത്തതുമാണ്. അപ്പൊ പ്രപഞ്ചത്തിന് കാരണമില്ല എന്ന് അദ്വൈതത്തിൽ പറയുന്നത് ഇതാണ്. യുക്തിയുക്തമായ ഒരു കാരണത്തെ പറയാൻ പറ്റില്ല, കാരണം പ്രപഞ്ചം കൽപ്പിതമാണ്. കൽപ്പിതമായതിന് കൃത്യമായൊരു കാരണം പറയാൻ പറ്റില്ല, അത് കൽപ്പന, അങ്ങനെ അനുഭവപ്പെടുന്നു അത്രയാണ്. അതാണ് നിഷ്കാരണമായി അഖണ്ഡ ജന്മാത്രമായിരിക്കുന്ന പ്രപഞ്ചത്തിൽ ഇരിക്കുന്നതിന് ഒരിക്കലും അവകാശമില്ല. അപ്പൊ പിന്നെ ഇവിടെ ഉള്ളത് എന്താണ്? അഖണ്ഡമായ ചിത്ത് മാത്രമാണ്. അഖണ്ഡമെന്ന് വെച്ചാൽ ഖണ്ഡങ്ങളില്ലാത്ത, ഭേദരഹിതമായ, ഭേദങ്ങളൊന്നുമില്ലാത്ത ചിത്ത് മാത്രമാണ് ഉള്ളത്. അപ്പൊ പിന്നെ അതാണ് അദ്വൈതം എന്ന് പറയും. അഖണ്ഡമായ ചിത്താണ് അദ്വൈതം. രണ്ടാമതൊന്നുമില്ല പിന്നെ ഇവിടെ പ്രപഞ്ചം. അതാണ് സിദ്ധാന്തം, അദ്വൈത സിദ്ധാന്തം. രണ്ടാമതൊരു വസ്തു ഇല്ല. അഖണ്ഡ ചിന്മാത്രമായിരിക്കുന്നു ബ്രഹ്മം. അത് ഈ കൽപ്പനയ്ക്ക് ആധാരം എന്ന് പറയാം. പക്ഷെ അത് പിന്നെ കൽപ്പനയ്ക്ക് ആധാരമൊന്നും പറയും, എന്നാ കാരണമില്ലെന്നും പറയും. അതെന്താ അങ്ങനെ പറയുന്നത്? കൽപ്പനയ്ക്ക് വാസ്തവത്തിലൊരു കാരണം വേണ്ട. കാരണമെന്ന് പറയും, പക്ഷെ കാരണമെന്ന് പറഞ്ഞാൽ സാധാരണ അതൊരു വാസ്തവ കാരണമല്ല. എങ്ങനെയാണോ പുത്രന് പിതാവ് കാരണമായിരിക്കും, ഘടത്തിന് കുലാലം കാരണമായിരിക്കും, അതൊക്കെ എന്താണ്? കാര്യത്തിനൊരു കാര്യത്തിനൊരു സത്യത്വമുണ്ട്, കാരണത്തിനുണ്ട് സത്യത്വം. അതുപോലെ ഇവിടെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി കാരണമെന്ന് പറയുന്നിടത്തും ആ കാരണം സത്യമായ കാരണമല്ല. മിഥ്യയായ കാര്യത്തിന് സത്യമായ കാരണം വേണ്ട. അതുകൊണ്ട് കാര്യമില്ലെങ്കിൽ പിന്നെ എന്താ ഉള്ളത്? ഇവിടെ കേവലം ചിത്ത് മാത്രം, അതിന് കാര്യമില്ലല്ലോ. ചിത്തൊന്നിനും കാര്യമല്ല, അതൊന്നിന്റെയും കാരണവുമല്ല. കാര്യമല്ല, കാരണവുമല്ല. അങ്ങനെയൊക്കെയുള്ള യുക്തി അനുസരിച്ചാണ് ഈ പറയുന്നത്. രണ്ട് ചിന്മാത്രമായി ബ്രഹ്മത്തിൽ ഇരിക്കുന്നതിനൊരിക്കലും അവകാശമില്ല. ഇരിക്കുന്നതിന് എന്തിനിരിക്കുന്നതിന്? പ്രപഞ്ചത്തിന് ഇരിക്കുന്നതിന് കാരണം അവകാശമില്ലെന്ന് വെച്ചാൽ യാതൊരു സാധ്യതയും ഇല്ല. അപ്പോ ഈ പ്രപഞ്ചം ബ്രഹ്മത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിലനിൽക്കുക. ഈ പ്രപഞ്ചം ബ്രഹ്മത്തിൽ നിലനിൽക്കുന്നതിന് യാതൊരു കാരണവും ഇല്ല, യാതൊരു സാധ്യതയും ഇല്ല. എന്തുകൊണ്ട്? ഈ പ്രപഞ്ചം കേവലം ഒരു പ്രതീതി മാത്രമാണ്, അസത്യമാണ്. അസത്യമായ ഒന്നിന് ഇരിക്കുന്നതിനൊരു ദേശത്തിന്റെ ആവശ്യമില്ല എന്നാണ് ഈ പുസ്തകം. ഇതിനിവിടെ ഇരിക്കുന്നതിനൊരു ദേശം ആവശ്യം. മേശ ഇനിയിവിടെ ഒരു സർപ്പമാണെന്നിരിക്കട്ടെ, അതിനും ഇരിക്കുന്നതിനും മേശ ആവശ്യമുണ്ട്. കാരണം ഇതിന് ഇതെന്താണോ, ഇത് പരസ്പരം ഇതിന്റെ സത്യത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. ഇതിനൊരു സത്യത്വമുണ്ട്, മേശയ്ക്കൊരു സത്യത്വം. പക്ഷേ സർപ്പപ്രതീതിയിലെ സർപ്പം എന്ന് പറയുന്നത് എന്താണോ, അതിന് യാതൊരു സത്യത്വമില്ല. അപ്പൊ പിന്നെ അതിനൊരു ദേശത്തിന്റെ ആവശ്യം ഇല്ലാത്തതിനെന്തിനാ ദേശം? ഉള്ളതായതുകൊണ്ടാണ് ഇതിന് ദേശം വേണ്ടി വരുന്നത്. സർപ്പം എന്ന് പറയുന്നത് എന്താ? ഇല്ലാത്തതാണ്, അതിനൊരു ദേശത്തിന്റെ ആവശ്യം ഇല്ല. അതുകൊണ്ട് പറയുന്നു ഈ പ്രപഞ്ചം ഈ ബ്രഹ്മത്തിൽ നിലനിൽക്കുന്നതിന് യാതൊരു സാധ്യതയില്ല. അങ്ങനെ വന്നാലേ അദ്വൈതം ശ്രദ്ധിക്കത്തുള്ളൂ. അദ്വൈതം അല്ലെങ്കിൽ പിന്നെ അദ്വൈതം എങ്ങനെ ഉണ്ടാകും? ബ്രഹ്മമുണ്ട്, പ്രപഞ്ചമുണ്ട്. ബ്രഹ്മം നിലനിൽക്കുന്നു, ബ്രഹ്മത്തിന് സത്യത്വമുണ്ട്, പ്രപഞ്ചത്തിനും സത്യത്വമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ സത്യമായ ബ്രഹ്മത്തിൽ നിന്ന് സത്യമായ പ്രപഞ്ചമുണ്ടായി, ഇങ്ങനെയെല്ലാം പറയേണ്ടി വരും. അതുകൊണ്ട് പറയുന്നു അങ്ങനെ ഇല്ല എന്ന് ചിന്തിക്കുന്നു. എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിന്റെ വാസ്തവത്തിലുള്ള ആ നിലനിൽപ്പിനെ നിഷേധിച്ചിട്ട് കേവലം ചിത്ത് മാത്രമേ ഉള്ളൂ, ബോധം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ യുക്തി കൊണ്ട്, ഈ ചിന്ത എന്ന് പറയുന്നത് മനന യുക്തിയാണ്, യുക്തി കൊണ്ട് പ്രപഞ്ചത്തെ നിഷേധിക്കുന്നു, യുക്തി കൊണ്ട് ബ്രഹ്മത്തെ സ്ഥാപിക്കുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് മനസ്സുകൊണ്ട് പ്രപഞ്ചത്തെ നിഷേധിക്കുകയും അതേ മനസ്സുകൊണ്ട് തന്നെ എന്താണ് ബ്രഹ്മത്തെ സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ ഇതാണല്ലോ അറിവ്. ഉള്ളിലുള്ള അറിവ് എന്താണ്? ബ്രഹ്മം സത്യമാണ്, ജഗത്ത് മിഥ്യയാണ് എന്നാണ്. ഇതിങ്ങനെ ചിന്തിക്കുമ്പോൾ, നിരന്തരം ചിന്തിക്കുമ്പോൾ എന്നിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചുണ്ടാകുന്ന ബോധോദയത്തിൽ, ഇതിങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ ചിന്തിക്കുന്നവന്, ഏകാഗ്രമായി ചിന്തിക്കുന്നവന് ബ്രഹ്മം സത്യമാണ് എന്നുള്ള ബോധം ഉദിക്കുന്നു എന്നുള്ള അറിവ് ഉണ്ടാകുന്നു. ഈ അറിവിന്റെ പ്രത്യേകത എന്താണ്? ഇതൊക്കെയും അധിഷ്ഠാനമായ ബ്രഹ്മത്തിൽ തന്നെ മറയുന്നു. അപ്പോൾ ഇതം വൃത്തി കൊണ്ട് ഗ്രഹിച്ചിരുന്ന ഈ പ്രപഞ്ചം, ഇത് എന്നിങ്ങനെ ഗ്രഹിച്ചിരുന്ന ഈ പ്രപഞ്ചം അധിഷ്ഠാനമായ ബ്രഹ്മത്തിൽ മറയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മത്തിൽ മറയുക എന്ന് പറഞ്ഞാൽ? പ്രപഞ്ചം അതായത് പഞ്ചസാര പാലിൽ ലയിച്ചു പോയി എന്ന് പറഞ്ഞാൽ എന്താണോ, പിന്നെ പഞ്ചസാരയുടെ അനുഭവമില്ല. തെരിതെരിയായി പഞ്ചസാര അവിടെ കാണുന്നില്ല. തൊട്ടു നോക്കിയാലും അറിയത്തില്ല, കണ്ടാലും അറിയത്തില്ല. അതുപോലെ ബ്രഹ്മബോധം എന്ന് പറയും, അത് മനനം ചെയ്തുണ്ടാകുന്ന ബോധമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ ദൃഢബോധമല്ല, ജാഗ്രതയിലുണ്ടാകുന്ന ബോധമല്ല. ജാഗ്രതയിലുണ്ടാകുന്ന ബോധത്തിൽ പ്രപഞ്ചം മറയില്ല, പ്രപഞ്ചത്തിന്റെ അനുഭവം. പ്രപഞ്ചം അസത്യമാണെന്ന് ബോധിക്കാൻ പറ്റും. പ്രപഞ്ചം അസത്യമാണെന്ന് ഒരാൾക്ക് ദൃഢമായി അറിയാൻ പറ്റും, സംശയമില്ലാതെ അറിയാൻ പറ്റും. പക്ഷേ ഇവിടെ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഇവിടെ എന്ത് വരുന്നു? ഒരു ബോധോദയം ഉണ്ടാകുന്നു, ആ ബോധോദയത്തിൽ പ്രപഞ്ചം മറയുന്നു. എങ്ങനെയാണോ സ്വപ്നത്തിൽ ഒരനുഭവം ഉണ്ടാകുമ്പോൾ ജാഗ്രത മറഞ്ഞു പോകും, അല്ലെങ്കിൽ ജാഗ്രതയിൽ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ സ്വപ്നം മറഞ്ഞു പോകും, അല്ലെങ്കിൽ മനസ്സ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏകാഗ്രമായി ചിന്തിക്കുമ്പോൾ ബാഹ്യബോധം നഷ്ടപ്പെടുന്നത്. അവിടേക്ക് എന്താ സംഭവിക്കുന്നു? ഒരു ബോധം നിൽക്കുമ്പോൾ മറ്റൊരു ബോധം മറഞ്ഞു പോകും. നല്ല പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കൊതുക് പിടിക്കുന്ന അറിയോ? അത് സുഷുപ്തിയായിട്ട് വ്യത്യാസമാണ്. സുഷുപ്തിയിൽ എന്താണ്? ബോധശൂന്യമായ അവസ്ഥ, ഒരു ബോധവും ബാഹ്യബോധവും ഇല്ല. അതുകൊണ്ടാണ് ഉണ്ടെന്നതിന് ശേഷം നമ്മൾ പറയുന്നത് ഒന്നും അറിഞ്ഞില്ല, അസത്യമാണ്. അവിടെ എന്തെങ്കിലും അറിഞ്ഞോ? ഒന്നും അറിഞ്ഞില്ല. ഇതുവരെ നാം ഒരു വസ്തു എങ്കിൽ അറിഞ്ഞു അതിസുഖം. അറിയാതിരിക്കുന്നതിന് എന്താണ്? ഭയങ്കര സുഖമാണ്. ചില ആൾക്കാർ പറയുന്നു ഒന്നും അറിയണ്ട. അറിയാൻ പോയി കഴിഞ്ഞാൽ എന്തുവരും? ആൾക്കാർ ചീത്ത പറയും, കുറ്റങ്ങൾ പറയും, കുറവുകൾ പറയും, മാനം അപമാനം ഇതെല്ലാം കേൾക്കുമ്പോൾ മനസ്സെന്ത് വരും? അസ്വസ്ഥമാകും. അതെല്ലാം കൊണ്ട് ആൾക്കാർ ഗുഹയിലൊക്കെ പോയിരിക്കുന്നു. ഒന്നും കാണുകയും വേണ്ട, കേൾക്കുകയും വേണ്ട. ആരെങ്കിലും പറഞ്ഞു കേൾക്കുമ്പോഴല്ലേ സങ്കടം വരുന്നു. എന്നെ കുറിച്ച് അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിരപരാധിയാണല്ലോ എന്നൊക്കെ തോന്നുന്നു. അപ്പോ ഒന്നും അറിയാതിരുന്നാലോ എന്തെങ്കിലും പ്രശ്നമുണ്ട്? അതുപോലെയാണ് എന്ത് പറയുന്നത്? സുഹൃത്തിൽ നിന്നുള്ളതും ഒന്നും അറിഞ്ഞില്ല, ഭയങ്കര സുഖമായത്. ഒന്നും അറിയാതിരുന്ന വലിയ സുഖമാണ്. അതാണ് ചിലർ കഞ്ചാവൊക്കെ അടിച്ചിട്ട് ഒന്നും അറിയാതിരിക്കുന്നു. അവരൊന്നും അറിയുന്നില്ല, എന്തെങ്കിലും അറിഞ്ഞാലും അതറിയുന്നില്ല. എന്തറിഞ്ഞു എന്നുള്ള അറിവ് കാണത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടായിരിക്കും, അതും അറിയത്തില്ല. എന്തറിഞ്ഞു എന്ന് ചോദിച്ചാൽ അതും അറിയത്തില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. വലിയ അനുഭൂതിയായിരുന്നു. മയക്കു മരുന്നൊക്കെ അടിച്ചവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു അനുഭവം? പറയാൻ പറ്റണം. വലിയ അനുഭവമായിരുന്നു, ഒന്നും അറിഞ്ഞില്ല. അതുപോലെ ഒന്നും അറിയാതിരിക്കുന്ന തന്നെ ആനന്ദമാണ്. അതുകൊണ്ടാണ് ആൾക്കാർ വീണ്ടും വീണ്ടും അതടിക്കുന്നത്. ഒന്നും അറിയാതിരിക്കുന്നത് സുഖമാണ്, അതുകൊണ്ട് പ്രയാസങ്ങളൊക്കെ മറക്കുന്നു. അതുപോലെ സുഷുപ്തി അതുപോലെയാണ്. അവിടെ മാനമില്ല, അപമാനമില്ല, ലാഭമില്ല, നഷ്ടമില്ല, സത്കീർത്തിയില്ല, ദുഷ്കീർത്തിയില്ല, അറിവില്ല, അറിവില്ലായ്മയില്ല, ഒന്നുമില്ല, പരമസുഖം. അതുപോലെ ഇവിടെയും എല്ലാം മറയുന്നു, പക്ഷെ അറിവില്ല എന്ന് പറയുന്നു. പൂർണമായും അത് അതിന്റെ പ്രത്യേകതയാണ്. ഇപ്പൊ സർപ്പത്തെ കണ്ടു, സർപ്പം മറയുന്നു, പക്ഷെ പൂർണമായും മറഞ്ഞു മറഞ്ഞു പൂർണ്ണമായും മറിഞ്ഞില്ല. കാരണം സർപ്പത്തെ കണ്ടപ്പോ ഒരു ഞെട്ടലുണ്ടായി, അത് മറഞ്ഞില്ല. അല്ലേ, ഒരു വിറയലുണ്ടായി, അത് അത് സർപ്പം മറയുന്നതിനോടൊപ്പം അത് മറയുന്നില്ല. എന്നാ സുഖമായിരുന്നു. ഒരു ഭയമുണ്ടായി, അതിനെ തുടർന്ന് വന്ന പല കാര്യങ്ങളും ഉണ്ട്. എന്നാ സർപ്പം മറഞ്ഞു. അപ്പൊ സർപ്പം മറയുന്നിടത്തും ആ അനുഭവത്തിൽ, അനുഭവത്തിന്റെ വിഷയമായ സർപ്പം മറയുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ആ സർപ്പത്തെ കണ്ട സമയത്തുണ്ടായ അനുഭവങ്ങൾ എല്ലാം കുറച്ച് സമയം കൂടെ കാണും. പൂർണ്ണമായും മറിഞ്ഞു എന്ന് പറയാൻ പറ്റും. ബ്രഹ്മരീചിക മറയാതെ നിൽക്കുന്നു. സർപ്പം പൂർണമായും മറഞ്ഞുപോയി നമ്മൾ സാധാരണ പറയാറുണ്ട്. എന്നാലും ആലോചിച്ചത് പൂർണമായും ശരിയാണ്. എന്തോ അല്പമൊക്കെ ശേഷിക്കുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ഇനി കൂടുതലായി ശേഷിക്കുന്ന ഒന്നുണ്ട്. എന്താണോ അതായത് സർപ്പത്തെ കണ്ട് പേടിച്ച് നിലവിളിച്ച സ്ഥലത്തെത്തുമ്പോ ചിലപ്പോ വർഷങ്ങൾ കഴിഞ്ഞാലും പറയുന്നത് ഇവിടെ വെച്ചാണ് ഞാൻ പണ്ട് ആ സർപ്പത്തെ കണ്ട് പേടിച്ചത്. അപ്പൊ സ്മൃതി എന്ന് പറയുന്നത് ഒരിക്കലും പറയുന്നു, അത് ചിലപ്പോ മരണം വരെ സർപ്പസത്യമായ. പക്ഷെ സർപ്പ സ്മൃതി എന്ന് വരുന്നു മറയുന്നതെന്ന് വെച്ചാൽ ആ സർപ്പം സ്മൃതി രൂപത്തിൽ വീണ്ടും എത്രയോ കാലം നിൽക്കുന്നു. ആ സർപ്പത്തെ സ്മരിക്കുന്നത് ഇവിടെ ആ സർപ്പത്തെ കണ്ടത്, ഇവിടെയാണ് ഭൂതത്തെ കണ്ടത്, ഇവിടെയാണ് പിശാചിനെ കണ്ടത്, യക്ഷിയെ കണ്ടത്. അപ്പൊ കണ്ടതെല്ലാം അപ്പൊ തന്നെ മറഞ്ഞു, ബോധവും നഷ്ടപ്പെട്ടു, ബോധം കിട്ടു. പക്ഷെ ഉണർന്നു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എന്തു മനസ്സിൽ എന്തിരിക്കുന്നു, അന്നവിടെ കണ്ട വെളുത്ത രൂപം, കാലത്തറയിത്തൊടാത്ത തലമുടിയൊക്കെ നീട്ടിയ അങ്ങനെ ദേഷ്യം കണ്ടിട്ടുണ്ട്. എന്താ ഭാഗ്യം, എന്താ അതാണ് യക്ഷി. എത്ര കാലം കഴിഞ്ഞാലും എന്തുവരും ആ യക്ഷി ഇങ്ങനെ മനസ്സിലും. അപ്പൊ ഭ്രാന്തിയാണെങ്കിലും സ്മൃതി വളരെ കാലം തന്നെ. അപ്പൊ പൂർണമായും അതൊക്കെ നശിച്ചോ? പൂർണമായൊന്നും നശിക്കുന്നു. ഇപ്പൊ ഭയം വിറയിൽ അതൊക്കെ തുടർന്നു കുറച്ച് സമയം സ്മൃതിയാണെങ്കിൽ ദീർഘകാലം നിൽക്കുന്നു. അപ്പൊ അവിടെ എന്തൊക്കെ ശേഷിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ എന്ത് വരുന്നു, പ്രപഞ്ചം ഇതം വൃത്തി കൊണ്ട് ഗ്രഹിച്ചിരുന്ന പ്രപഞ്ചമെല്ലാം മറഞ്ഞു പോകുന്നു എന്ന് വെച്ചാൽ പിന്നെ ഗ്രഹിക്കുന്നില്ല, ആ ബോധം ഉണ്ടാകുമ്പോൾ. അങ്ങനെ പറയുന്നു, ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചുണ്ടാകുന്ന ബോധോദയത്തിൽ ഇതൊക്കെ എന്ന് വെച്ചാൽ ഇതം വൃത്തി കൊണ്ട് ഗ്രഹിച്ചിരുന്ന ഈ പ്രപഞ്ചം എന്തെങ്കിലും ചോദിച്ച എല്ലാം അധിഷ്ഠാനമായ ബ്രഹ്മത്തിൽ തന്നെ മറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതിനെ കാണുന്നില്ല എന്നറിയും. ബ്രഹ്മത്തിൽ ഇതിന് പോയി ലയിക്കാനുള്ള ഇടമൊന്നുമില്ല, ലയിക്കുന്നു മറയുന്നു എന്ന് പറഞ്ഞു കാണുന്നില്ല എന്നർത്ഥം. ചിത്തം എന്ന് പറയുന്നത് എന്താണ്, നിരവയവമാണ്. അതിന്റെ അകത്തേക്ക് ഒരാൾക്ക് കയറാനോ അവിടെ നിന്ന് ഇറങ്ങാനോ ഒന്നും സാധിക്കില്ല. സർപ്പം എന്താ കയറിന്റെ ഉള്ളിൽ കയറി പോകും, ഇല്ല അങ്ങനെ ഇല്ലാത്ത ഇങ്ങനെ കയറി പോകും, അതും മറയുന്നു. അപ്പോൾ ഇത് മുന്നിൽ കണ്ടിരുന്ന കല്പിത പ്രപഞ്ചത്തിൽ നിന്നും വിട്ട് ഇത് ഏതാണ്, ഈ ഇദംവൃത്തി അധോമുഖിയായിരിക്കുന്ന ഇദംവൃത്തി എന്ത് ചെയ്യുന്നു, മുമ്പിൽ കണ്ടിരുന്ന കല്പിത പ്രപഞ്ചത്തിൽ നിന്നും വിട്ട് എന്ന് വെച്ചാൽ ആ ബോധോദയം ഉണ്ടാകുന്നതിന് മുമ്പ് കണ്ടിരുന്ന കല്പിത പ്രപഞ്ചം. ഇത് മുന്നിൽ കണ്ടിരുന്ന കല്പിത പ്രപഞ്ചത്തിൽ നിന്നും വിട്ട് അവിടെ വിട്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഒരു കാമയുടെ ആവശ്യമാണ്. ഈ പുസ്തകത്തിലൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ എഡിറ്റ് ചെയ്യുന്നവരുടെ കുഴപ്പമാണ്. ഇത് അവിടെ വേണമെങ്കിൽ കൊടുക്കാം ഒരു കാമ. ഇത് ആ പുസ്തകത്തിലുണ്ടോ, കോമയുണ്ടോ? ഇത് എന്താണ്, ഇത് നിരാധാരമായിരിക്കുന്ന ഇതം വൃത്തി. ഇതെന്ന് പറയുന്നത് എന്താണ്, നിരാധാരമായിരിക്കുന്ന ഇതം വൃത്തി. അപ്പോ ഇത് മുമ്പിൽ ഇത് എന്ന് വെച്ചാൽ നിരാധാരമായിരിക്കുന്ന ഇതം വൃത്തി. അത് വേണമെങ്കിൽ ഇൻവെർട്ടഡ് കാമി കൊടുക്കണം. അതിനാണ് ഇതെന്ന് പറയുന്നത്, നിരാധാരമായിരിക്കുന്ന ഇതം വൃത്തി. എന്ന് വെച്ചാൽ അധോമുഖിയായിരിക്കുന്ന ഇതം വൃത്തി ഊർധമൂലം അധശ്ചാത്. പ്രപഞ്ചത്തെ ഗ്രഹിക്കുന്ന ബോധമാണ് എന്ത്? അധോമുഖിയായിരിക്കുന്ന വൃത്തി. ബ്രഹ്മത്തെ ഗ്രഹിക്കുന്ന ബോധമാണ് എന്ത്? ഊർധമുഖിയായിരിക്കുന്ന വൃത്തി. ജീവബോധം എന്ന് ഇവിടെ പറയും. അപ്പോൾ കല്പിത പ്രപഞ്ചത്തിൽ നിന്നും വിട്ട് നിരാധാരമായിരിക്കുന്ന ഇതം വൃത്തി പറയുന്നു ഊർധമുഖിയായി. അപ്പോ പ്രപഞ്ച അനുഭവം ഇല്ലെങ്കിൽ അതെന്ത് ചെയ്യുന്നു? അതില്ല എന്ന് വെച്ചാൽ അധോമുഖിയായ ഒരു വൃത്തിയില്ല എന്ന് വെച്ചാൽ ഇത് എന്നുള്ള ഒരു ബോധം ഇല്ല. പിന്നെ ആ ബോധം എവിടെ പോയി? പറയുന്നു അത് അഹംബോധമായി ശേഷിക്കുന്നു. ഏതുപോലെ സർപ്പം എന്നുള്ള ബോധം പോയി, പിന്നെ ബോധം എന്തായി? കയറെന്നുള്ള ബോധമായി നിൽക്കുന്നു. അതെന്തുകൊണ്ട്? കയറിലാണ് നമ്മൾക്ക് സർപ്പം എന്നുള്ള ബോധമുണ്ടായത്, കയറിലാണ്. അല്ലെങ്കിൽ കയറി കിടന്ന സ്ഥാനത്ത് ആണ് അങ്ങനെ ഒരു ബോധമുണ്ടായത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് എന്ന് മുമ്പോട്ട് ചൂണ്ടിക്കാണിക്കുന്നത്, അവിടെയാണ് ആ ബോധം ഉണ്ടായത്. അപ്പൊ ഇവിടെ ഈ പ്രപഞ്ച ബോധം ഉണ്ടാകുന്ന ഇവിടെ തന്നിലാണ്. പ്രപഞ്ചത്തിന്റെ ബോധം ഉണ്ടാകുന്നത് അന്ന് എല്ലാ ബോധം ഉണ്ടാകുന്ന ഇവിടെയാണ് തന്നിൽ. ആ തന്നെയാണ് ഇവിടെ അഹം വൃത്തി എന്ന് പറയുന്നത്. അഹംബോധം. അപ്പൊ തന്നിലിരിക്കുന്ന ഈ അഹം വൃത്തിയിലാണ് ഈ ഇതം വൃത്തി നിലനിൽക്കുന്നത്. ഇതം വൃത്തിയുടെ ആധാരം എന്ന് പറയുന്നത് എന്താണ്? ആശ്രയം എന്ന് പറയുന്നത് പ്രപഞ്ചം. അറിവിൽ ഇരുന്നൊരു അഹന്ത ആദ്യമുണ്ടായവരും അതിനോടൊരു ഇതന്ത അഹം വൃത്തിയും ഇതം വൃത്തിയും. വാമയായി എന്ന് പറഞ്ഞാൽ വിപരീതമായിട്ട്. അഹം വൃത്തിക്ക് നേരെ വിപരീതമായി എന്ത് വരുന്നു? ഇതം വൃത്തി. നേരെ വിപരീതമാണ്, പക്ഷെ അതിനോടൊപ്പം വരുന്നു, അതിന് നേരെ വിപരീതമായി വരുന്നു. അപ്പൊ ഈ രണ്ടും ഒന്നാണ്. ഏത് രീതിയിൽ? ബോധം എന്നുള്ളതാണെങ്കിൽ ഇതം വൃത്തിയും ബോധമാണ്, അഹം വൃത്തിയും ബോധമാണ്. പക്ഷെ ഒന്നിന് അഹം എന്നുള്ള ഊർധ മുഖത്വവും മറ്റൊന്നിന് ഇതോ എന്ന് പറയുന്ന അധോ മുഖത്വം. അല്ല, ഊർധം എന്ന് പറയുന്ന എന്തുകൊണ്ട്? അത് തന്നെ ഗ്രഹിക്കുന്നുണ്ട്. അധോമുഖം എന്ന് എന്തുകൊണ്ട് പറയുന്നു? പലതിനെ ഗ്രഹിക്കുന്നുണ്ട്. അതെന്തുകൊണ്ട് അധോമുഖം പലതിനെ ഗ്രഹിക്കുന്നു? കാരണം അത് സത്യമാണ്. താനെന്ന് പറയുന്ന എന്താണ്? സത്യമാണ്. അപ്പൊ സത്യത്തെ ഗ്രഹിക്കുന്നോണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? ഊർധ്വമുഖം. അസത്യത്തെ ഗ്രഹിക്കുന്നോണ്ടാണ് എന്ത്? അതാണ് ഊർധ്വമൂലം അധശാഖം എന്ന് പറയുന്നിടത്ത് ഇത് തന്നെ. അവിടെ വേറെ രീതി പറയുന്ന ഒന്നേയുള്ളു, അവിടെ ഇങ്ങനെ വ്യാഖ്യാനിക്കും. അപ്പോൾ എന്ത് പറയുന്നു? ഇത് അതായത് നിരാധാരമായിരിക്കുന്ന ഇതം വൃത്തി ഊർധമുഖിയായി അത് തന്നെ ഗ്രഹിക്കാൻ തുടങ്ങും. മുമ്പ് എന്താണ്? രണ്ടായിട്ട് നിന്നാണ്. അപ്പൊ അതിൽ നിന്ന് മാറി ഒന്നാകും, ഒരു ബോധമായി ശേഷിക്കുന്നു. അഹംവൃത്തി മാത്രമായി, അഹംബോധമായി മാത്രമേ. ഈ അഹംബോധത്തിനാണ് എന്ത് പറയുന്നത്? ജീവബോധം. പ്രപഞ്ചബോധം പോയിട്ട് ജീവബോധമായി നിൽക്കുന്നു. ഇതാണ് സമാധിയുടെ തുടക്കം. ഇതാണ് സുഷുപ്തിയുമായിട്ടുള്ള വ്യത്യാസം. സുഷുപ്തിയിലും എന്താണ്? ഇതം വൃത്തിയില്ല. പക്ഷെ അവിടെ ജീവബോധമില്ല, അഹംബോധം എന്ന് പറയുന്ന അവിടെ ഇല്ല. അതുകൊണ്ട് സമാധിയും സുഷുപ്തിയും ഒന്നാണെന്നൊക്കെ പറയുന്നത് എന്താണ്? അതൊക്കെ ഉണർന്നതിന് ശേഷം പറയുന്നതല്ലേ, ഇത് പറയുന്നത് സമാധിയുടെ കാര്യം പറയുന്നതാണ്. ഉറക്കത്തിൽ കിടന്നുകൊണ്ട് ആരെങ്കിലും പറയും ഞാൻ സുഖമായിട്ട് ഉറങ്ങിയത്, അല്ല ഉറങ്ങിയെന്നും അല്ല ഞാൻ സുഖമായിട്ട് ഉറങ്ങുന്നു എന്ന് പറയും. നമ്മൾ എന്ത് പറയുന്നു എപ്പോ പറയുന്നു എന്ന് ചിന്തിക്കണ്ടേ. ഉറങ്ങുന്നതിന് ശേഷം നമ്മൾ പലതും പറയും അല്ലേ, ഉറങ്ങിയെന്ന് പറയും, സ്വപ്നം കണ്ടെന്ന് പറയും, പലതും പറയും, ഈനാം വേച്ച് കടിച്ചെന്ന് പറയും, അങ്ങനെയും പറയാറില്ലേ, ഈനാം വേച്ച് മാന്തി, അതെല്ലാം വേറെ. ഉണർന്നതിന് ശേഷമാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഇനി അങ്ങനെ ഉറക്കത്തിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് നമുക്ക് തോന്നിയാൽ അത് ഉറക്കത്തിലല്ല, ഉറക്കത്തിൽ നിന്ന് സ്വപ്നമോ അല്ലെങ്കിൽ സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോഴോ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളാണ്. ചില പറയുന്നത് ഉറക്കത്തിൽ മൂത്രമൊഴിച്ചെന്നു, ഇതൊക്കെ സംഭവിക്കുന്നപ്പോ ആ സ്വപ്നമോ അങ്ങനെയൊക്കെയുള്ള ഉറക്കത്തിൽ നിന്ന് തന്നെ മാറി വരുന്ന പല അവസ്ഥകളുണ്ട്. ജാഗ്രതമായിട്ട് ബന്ധപ്പെടുമ്പോഴോ ഉറക്കം തന്നെ നമുക്ക് അവ്യക്തമായി ഉറക്കം ഉണ്ടാകാറുണ്ട്. അവിടെ പാട്ടും കേൾക്കും ഉറങ്ങുകയും ചെയ്യും അല്ലേ, നമ്മൾ ഉറക്കത്തിലായിരിക്കും പക്ഷെ പാട്ട് കേൾക്കും, പുറമെയുള്ള പാട്ട്, ആ പാട്ട് ചിലപ്പോൾ സ്വപ്നമായിട്ട് മാറും. ഇതൊക്കെ പല അവസ്ഥകളും ഉണ്ട്. ഒന്ന് പറഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ ഗാഠനിദ്രയാണ്. ആ ഗാഠനിദ്ര കുറിച്ചാണ് പറയുന്നത്. ഒന്ന് പറഞ്ഞിട്ട പരമസുഖമായിരുന്നു. അപ്പൊ അത് അല്ല ഇവിടെ, ഇവിടെ അവിടെ എന്താണ് ഉണർന്നതിന് ശേഷം നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ. ആ ഉറക്കത്തിൽ ജീവബോധം ഇല്ല, ഇത് പ്രപഞ്ചം മറയുന്നു, ജീവബോധം ഉണ്ട്. ഇത് ഏകദേശം അനസ്തേഷ്യ പോലെയാണ്. ചില അനസ്തേഷ്യ കൊടുക്കുമ്പോൾ പുറമെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നും അറിയാൻ പറ്റില്ല, പക്ഷെ ഉള്ളില് ബോധം കാണും. ചില ആൾക്കാർ പറയും ഉൾബോധം ഉണ്ടായിരുന്നു, എന്നാ പൂർണമായും അവിടെ ജീവബോധമുണ്ട്. കാരണം ചിലതൊക്കെ അറിയും, അടുത്ത ആൾക്കാർ നിൽക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ അറിയാൻ പറ്റും, എന്നാ പൂർണമായും എന്നെ അറിയത്തില്ല. അതുകൊണ്ട് ഇതിന് സമമായി വേറെ ഒരവസ്ഥയില്ല. അനസ്തേഷ്യ എന്നൊക്കെ പറയുന്നത് ഇതിന് ഏകദേശം സമാനമായിട്ടുള്ള അവസ്ഥ. അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടർമാർക്ക് അനസ്തേഷ്യയിൽ അയാൾ എത്രമാത്രം മയങ്ങുന്നു, എത്ര സമയം വരെ മയങ്ങും, ഇതൊക്കെ അവർക്ക് കൃത്യമായി അറിയാൻ പറ്റും. പക്ഷെ എന്താണ് അവിടെ ബ്രെയിനിൽ കൃത്യമായി സംഭവിക്കുന്നതെന്നുള്ള ഇതുവരെ മനസ്സിലായിട്ടില്ല. ഡോക്ടർമാർക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല എന്താ അവിടെ സംഭവിക്കുന്നത്. കൃത്യമായി പറയാൻ പറ്റില്ല, ഊഹാപോഹങ്ങളാണ് എന്തൊക്കെയോ സംഭവിക്കുന്നു. അതുകൊണ്ട് പക്ഷെ അതിന്റെ റിസൾട്ട് അവർക്ക് കൃത്യതയുണ്ട്. ഇപ്പോ 6 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ അവൻ മയങ്ങിക്കിടക്കും, അതറിയാം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നറിയാം. അത്രയും ശാസ്ത്രം വളർന്നിട്ടുണ്ട്, പറയുന്നുണ്ട്, പക്ഷെ അത് പൊതുസമ്മതിയില്ലല്ല, എല്ലാവരും അത് അംഗീകരിക്കുന്നില്ല. എല്ലാവരും ചേർന്ന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ചിലർക്ക് ചില അഭിപ്രായമെങ്കിൽ വേറൊരുത്തർക്ക് വേറൊരു അഭിപ്രായമുണ്ട്. ബ്രെയിനിന് എന്ത് സംഭവിക്കുന്നു. അതുകൊണ്ട് ഇതിന് സമമായിട്ട് വേറെ ഒന്നുമില്ല. സമാധി എന്ന് പറയുന്ന ഈ അവസ്ഥയ്ക്ക് തുല്യമായി വേറെ ഒന്നുണ്ടെങ്കിൽ പറയുന്നതനുസരിച്ച്, ഇത് നമ്മൾ സമാധി പോയിരുന്നിട്ട് പറയുന്നതല്ല, ഈ സമാധിയെ കുറിച്ച് വിശദീകരിക്കുന്ന ശാസ്ത്രങ്ങളെ പറയുന്നതനുസരിച്ച്, ഇത് ശാസ്ത്രമാണ് പ്രമാണം. ഇപ്പൊ ഞാൻ പറയുന്നു ഞാൻ സമാധി ഇരുന്നിട്ട് വന്നിരുന്ന് പറയുന്നു എന്ന് പറഞ്ഞു നിങ്ങൾക്ക് അംഗീകരിക്കണമെന്നില്ല. ഇനി സമാധി പോകാതെ എനിക്കിതെല്ലാം പറയാം. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ശാസ്ത്രത്തിലുണ്ട്, എനിക്ക് വിശദീകരിക്കാം. അപ്പൊ വ്യക്തിയുടെ അനുഭവം ഒരിക്കലും ഇതിന് പ്രമാണമല്ല. ഇതിന് പ്രമാണമായിരിക്കുന്നത് എന്താണ്? ശാസ്ത്രമാണ്. പിന്നെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്നെ ഞാൻ പറയുന്നു ഞാൻ സമാധി എന്നിട്ടാണ് ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്, അത് പ്രമാണമാകത്തില്ല. വിശ്വാസമാണ്. അപ്പോ ഒരാൾക്ക് വിശ്വസിക്കാമെങ്കിൽ മറ്റൊരാൾക്ക് വിശ്വസിക്കാം. വിശ്വാസം കൊണ്ട് നിങ്ങൾ ഉണ്ടെന്ന് പറയണെങ്കിൽ വേറൊരാൾ പറയും എന്താണ് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടില്ലെന്ന്. ഇപ്പൊ രണ്ടിനും തുല്യതയാണ്. നിങ്ങളെ ഏതെങ്കിലും ഒന്നിനും വിശ്വാസത്തിലൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലാത്തവന് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം തുടങ്ങി, പിന്നെ ചർച്ചയില്ല. എന്തുകൊണ്ട്? വിശ്വാസത്തിൽ നിലനിൽക്കുന്നു, വിശ്വാസത്തിൽ ഇല്ല എന്ന് വെച്ചാൽ അതിന് തെളിവ് കാണിക്കാൻ പറ്റില്ല. വിശ്വാസം എന്ന് പറയുന്ന തെളിവായിട്ട് കാണിക്കാൻ പറ്റും ആരെങ്കിലും മുമ്പിൽ? എന്റെ വിശ്വാസമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കും? അപ്പൊ വിശ്വാസവും വിശ്വാസവും ഇല്ലായ്മയും ഒരുപോലെയാണ്. രണ്ടും പ്രമാണമാണ്. പ്രത്യക്ഷാനുമാനവും മാന ശബ്ദം ഇങ്ങനെയുള്ള പ്രമാണങ്ങളൊന്നും അകപ്പെടുന്നില്ല. അതുകൊണ്ടിത് എന്താണ്? ശബ്ദ പ്രമാണത്തെ അനുസരിച്ച് പറയുക. ശാസ്ത്രം അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ശാസ്ത്രം എന്ന് പറയുന്നത് എവിടുന്ന് വന്നു? ഒരാള് പറഞ്ഞിരിക്കുന്നു. അപ്പോ ശരി, ആ ആള് പറഞ്ഞത് വീണ്ടും അതേ ചോദ്യം വരും. ശരി, ആ ആള് പറഞ്ഞത് എങ്ങനെ സത്യമാകും? ശാസ്ത്രം പ്രമാണമാണെങ്കിൽ എന്ത് വേണം? ആള് സത്യം പറഞ്ഞു എന്ന് വരണ്ടേ? ആ ആള് സത്യം പറഞ്ഞു എന്ന് എന്തിനാണ് ഉറപ്പ്? വീണ്ടും വിശ്വാസത്തിൽ പോകേണ്ടി വരും. ആള് സത്യം പറയുന്ന ആളെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ശാസ്ത്രം എന്ന് വെച്ചാൽ ബാക്കിയുള്ള ശാസ്ത്രം എന്ന് പറഞ്ഞാൽ വേദം പറയുന്നു എന്ന് പറയും. വേദം പറഞ്ഞു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. എന്തുകൊണ്ട്? വേദം ഈശ്വരൻ പറഞ്ഞു, മനുഷ്യൻ പറഞ്ഞു എന്ന്. അപ്പൊ വേദത്തിൽ കൊണ്ടുപോയി. അപ്പൊ വേദത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറയും. വേദത്തിൽ അതൊക്കെ ഇത്ര കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ? വേദത്തെ വ്യാഖ്യാനിച്ച് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കണം എന്ന് പറയും. ശരി, എന്നാ വേദം ഈശ്വരൻ പറഞ്ഞു എന്നുള്ളതോ? അതും വിശ്വാസമാണ്. അപ്പൊ വീണ്ടും എവിടെ പോകും? അപ്പോ ചുരുക്കത്തിൽ ഇത്തരം അതീന്ദ്രിയമായ എല്ലാ വിഷയങ്ങൾക്കും ആത്യന്തികമായി എന്താ? ഇതെല്ലാം വിശ്വാസത്തെ ആശ്രയിച്ചാണ്. വിശ്വാസമുള്ളവന് ഇതെല്ലാം ഉണ്ട്. അപ്പൊ വിശ്വാസമുള്ളവനും വിശ്വാസമില്ലാത്തവനുമായിട്ട് തർക്കിക്കാൻ പോയിട്ട് കാര്യമില്ല. വിശ്വാസമില്ലാത്തവൻ വിശ്വാസമുള്ളവനുമായിട്ട് വാദപ്രതിവാദം നടത്തിയിട്ടും യാതൊരു കാര്യമില്ല. രണ്ടും തുല്യമാണ്. വിശ്വാസമുള്ളവൻ എന്ത് ചെയ്യും? അവന്റെ വിശ്വാസത്തെ സംരക്ഷിക്കും. വിശ്വാസമില്ലാത്തവൻ എന്ത് ചെയ്യും? വിശ്വാസമില്ലാത്തവനായി ജീവിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് ശാസ്ത്ര പ്രമാണത്തെ അനുസരിച്ചിട്ടുണ്ട്.